ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ സൂത്രം 26 ജ്യോതിരധികരണം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് 25-ാമത്തെ സൂത്രം, ജ്യോതി ഛന്ദോ വിധാനാത് നേതി ചേത് ന തഥാ ചേതോർപ്പണ നികദാത് ഛന്ദോ വിധാന നേരി ചെയ്ത് മുൻ കഴിഞ്ഞ പ്രകടനത്തിൽ ഗായത്രി എന്ന ഛന്ദസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജ്യോതിശബ്ദം ഭൗതികമായ ജ്യോതിസ്സാണ്, ബ്രഹ്മമല്ല. ഇത് ചോദ്യം. അതെങ്ങനെ ബ്രഹ്മമാകും? ആകത്തില്ല. അനുസമാനം പറയുന്നു, തഥ അങ്ങനെയല്ല, ഇവിടത്തെ ജ്യോതിശബ്ദം ബ്രഹ്മം തന്നെയാണ്. എന്തുകൊണ്ട്? ചേതോ അർപ്പണ നികത, ചേതസ്സിന്റെ അർപ്പണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. ചേതസ്സിന്റെ അർപ്പണം ഉപാസന, ഉപാസനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ കേവലം ഛന്ദസ്സിന്റെ ഉപാസനയല്ല, ബ്രഹ്മത്തിന്റെ ഉപാസനയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഛന്ദസ്സിന്റെ ഉപാസന കൊണ്ട് പ്രയോജനമില്ല. ബ്രഹ്മ ഉപാസനയുടെ ഫലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. തഥാഹി ദർശനം വീണ്ടും പറയുന്നു. അതുപോലെ മറ്റു സ്ഥലങ്ങളിലും കാണാനുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ ദർശനത്തെ കുറിച്ച്, അതായത് ഉപാസനയെ കുറിച്ച് പറയുന്നിടത്ത് കാണുന്നുണ്ട്. എങ്ങനെ? കാര്യ വികാരദ്വാരേനുള്ള ഉപാസന മറ്റു ഭാഗങ്ങളും കാണുന്നുള്ളതാണ് തഥാഹി ദർശനം. കാര്യദ്വാര ഉപാസിക്കുക എന്നിവിടെ പറഞ്ഞു. വൃക്കുകളിലൂടെ അധ്വരിക്കൾ ഉപാസിക്കുക, യജസ് സാമം, അവിടെയെല്ലാം യജുർവേദികൾ അഗ്നിയിൽ ഉപാസിക്കുന്നു. അഗ്നി ഒരു കാര്യമാണ്, അതിലൂടെ ഉപാസിക്കുന്നുണ്ട് ബ്രഹ്മത്തെ. സാമവേദികൾ ക്രതുവിൽ ഉപാസിക്കുന്നുണ്ട്. പിന്നെ ഋഗ്വേദികൾ ഉക്തത്തിൽ ഒരു പ്രത്യേക മന്ത്രം, അതിൽ ഉപാസിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാര്യമാണ്, ബ്രഹ്മ കാര്യമാണ്. ആ കാര്യത്തിലൂടെ കാരണത്തെ ഉപാസിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ശ്രുതിയിൽ. അതാണ് തഥാഹി ദർശനം, അങ്ങനെ കാണപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ്, തേജസ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു എന്ന് സ്വീകരിക്കാം. ഇതാണ് കഴിഞ്ഞ സൂത്രത്തിന്റെ അർത്ഥം. അപ്പൊ അവിടെ പറയുന്നത് ഉപാസനയെ സംബന്ധിച്ചാണ്. ഉപാസന എന്ന് പറയുന്നത് ഭാവന. അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയമുണ്ടായി. ഭാവനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ഭാവന മനസ്സെന്ന് പറയുന്നത് അമൂർത്തമായ ഒന്നാണ്. അമൂർത്തമായ മനസ്സിലെ ഭാവന കൊണ്ട് മൂർത്തമായ ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചിലർക്ക് സംശയമുണ്ടായി. അത് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതിന് ഉദാഹരണം പറഞ്ഞു, എന്താണ് അന്നം എന്ന് പറയുന്നത്? മൂർത്തമായ ഒരു വസ്തുവാണ്. മനസ്സെന്ന് പറയുന്നത് അമൂർത്തമായ ഒന്നാണ്. ഭാവന കൊണ്ട് ഈ അല്പജ്ഞനായിരിക്കുന്ന ജീവന് മൂർത്തമായ അന്നത്തെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. അതാ പറഞ്ഞത്. അപ്പൊ മനസ്സ് എന്റെ ശക്തിവിശേഷങ്ങളെ കുറിച്ചോ മനസ്സിന്റെ പ്രാധാന്യത്തെ കുറിച്ചോ അതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ ഈ ഒരു ഭാഗം മാത്രമാണ്, അമൂർത്തമായ മനസ്സിന് അമൂർത്തമായ സൃഷ്ടി സാധ്യം ഭാവന കൊണ്ട്. അപ്പോൾ ഒരാൾക്ക് സംശയമുണ്ടായതാണ്, ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, എം എം ഭാവി സ്മരൻ ഭാവം തജത്യന്തേ കളേബരം തം തമേ വേരി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ഒരു ഒന്നിനെ തന്നെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അതിനെ തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതോ? അതും വിശേഷിച്ചു എന്താണ്, ഈശ്വരപ്രാപ്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മനസ്സിന്റെ നിരന്തരമായ ഭാവന കൊണ്ട് ഈശ്വരനെ പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളാണ്. പിന്നെ മാനസികമായ ചില വികാരങ്ങൾ കൊണ്ട് ശരീരത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാമക്രോധാദി വികാരങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. മറ്റെന്താണ് പറയുന്നത്? അമൂർത്തമായ ഭാവന കൊണ്ട്, മനസ്സിൻ്റെ ഭാവന കൊണ്ട് മൂർത്തമായ സൃഷ്ടി സംഭവിക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാവനയ്ക്ക് ഫലമില്ലെന്നല്ല പറഞ്ഞത്. ഭാവനയ്ക്ക് ഫലമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഉപാസനയെ കുറിച്ച് പറയുന്നത്. ഉപാസനയ്ക്ക് ഫലമില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഉപാസന തന്നെ വ്യർത്ഥമായി പോകും. അതായത് ശാസ്ത്രം ഇങ്ങനെ ഒരു മാർഗത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു, ഉപാസന എന്ന് പറയുന്ന മാർഗത്തെ. എന്നിട്ട് അവിടെ ഒരു ഫലത്തെയും പറയുന്നു, ഇന്ന ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം ഉണ്ടാകും. ആ ഉപാസനയ്ക്ക് ആ ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫലവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണോ പറഞ്ഞു, അതിൻ്റെ പിന്നിൽ നമുക്ക് നമ്മുടെ യുക്തിയെ അതും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം പ്രയോഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? എന്താണ്, കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതൊരു ഈശ്വരീയമായ നിയമമാണ്. നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് സാധാരണ അന്നം കഴിക്കുന്നു, വിശപ്പ് മാറുന്നു, അതുപോലെയുള്ള പ്രവൃത്തിയുടെ ഫലമല്ല അത്. കാരണം അങ്ങനെയുള്ള ഒരു നിയമം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫലം സംഭവിക്കത്തില്ല. കാരണം ഈ ഭൗതികമായ ഒരു നിയമത്തിനും ഓരോ യുക്തിക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ ഒരു ഫലത്തെ വിധിച്ചിരിക്കുമ്പോൾ അത് അതുകൊണ്ടാണ് പറഞ്ഞത്. അത് എന്താണത്, അപൂർവമാണ്. ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നു, അത് നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്താണ് അത് തമ്മിലുള്ള കാര്യകാരണ ബന്ധം? അതുകൊണ്ട് പറയുന്നു അത് അലൗകികമാണ്. അവിടെ അവിടെ കർമ്മവും ഫലവും തമ്മിലുള്ള നിയമങ്ങളെല്ലാം അലൗകികമാണ്. പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? ശ്രദ്ധയുള്ളവന് പ്രവർത്തിക്കാം, അല്ലാത്തവന് പ്രവർത്തിക്കാൻ പറ്റില്ല. ശ്രദ്ധയില്ലാത്തവനത് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വിശ്വാസം വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടതുണ്ടാകും. അത് അലൗകികമായ ഒരു കാര്യമാണ്. ആ അത്തരം അലൗകികമായ കാര്യങ്ങളെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ഭൗതികമായ പ്രവൃത്തി, അങ്ങനെ ഒരു പ്രവൃത്തിക്ക് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് മൂർത്തമായൊരു ഫലത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ സങ്കല്പിച്ച് പ്രവർത്തിച്ചാൽ, അതാണ് പറഞ്ഞത് അന്നം വേണം എന്ത് വേണം, പാകം തന്നെ ചെയ്യണം. ശരി, പാകം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സങ്കല്പിക്കാം ഇന്ന ഇന്ന രീതിയിലൊക്കെ പാകം ചെയ്തു കഴിഞ്ഞാൽ അന്നം ഉണ്ടാകും. അവിടെ ഭൗതികമായ പ്രവൃത്തി ആവശ്യമാണ്. ആ പ്രവൃത്തി കൊണ്ട് മാത്രമേ അതുണ്ടാകൂ. അല്ലാതെ ആ ഒരു ഫലത്തെ ഉദ്ദേശിച്ചിട്ട് താൻ മാനസികമായൊരു സങ്കല്പം ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവിക്കത്തില്ല. കാരണം അത് ലൗകികമായ കാര്യമാണ്. ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച് എന്താ വിശേഷത? കാര്യകാരണ നിയമങ്ങൾ നമുക്കറിയാം. അതാണ് മണ്ണിൻ്റെയും പാത്രത്തിൻ്റെയും ഉദാഹരണം പറഞ്ഞത്. അതറിയാം, കുലാലിനറിയാം ഇന്ന മണ്ണ് കൊണ്ട് ഇന്ന രീതിയിൽ നിർമ്മിച്ചാൽ ഇന്ന പാത്രമാകും. അതൊരു ലൗകിക നിയമമാണ്, അതിൽ അലൗകികത്വമൊന്നുമില്ല. അലൗകികമായ വിഷയങ്ങളിൽ കാര്യകാരണ ബന്ധം നമുക്കറിയത്തില്ല. പിന്നെ ഉപാസനകളും മറ്റും പറയുന്നത് എന്താണ്? ഇപ്പോ ഏത് ഭാവത്തെയാണ് ധ്യാനിക്കുന്നത് പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ അത് അവിടെ ഫലവും അലൗകികമാണ്. ഏത് ദേവതാഭാവത്തെയാണോ താൻ ധ്യാനിക്കുന്നത് ആ ദേവതാഭാവത്തെ പ്രാപിക്കുന്നു. അവിടെ താൻ തൻ്റെ ഭാവന എന്ന് പറയുന്നതും സൂക്ഷ്മമാണ്, അമൂർത്തമാണ്. താൻ പ്രാപിക്കുന്ന ദേവതാഭാവവും അമൂർത്തമാണ്. അതും എന്താണ്? അലൗകികമാണ് ഫലം, അതീന്ദ്രിയമാണ് ഫലം. അപ്പോൾ അതീന്ദ്രിയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലൗകികമായ കാര്യകാരണ നിയമങ്ങളല്ല അവിടെ, അതാണ് പറഞ്ഞു വരുന്നത്. അതെന്തിനാ? അപ്പോൾ അവിടെ വിശ്വസിക്കുക, അത്രയോ ശ്രദ്ധ, അത് സംഭവിക്കും. സംഭവിക്കും, അത് സംഭവിക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അതിൽ നമ്മുടെ യുക്തിയോ കാര്യകാരണ നിയമങ്ങളോ ഒന്നും അവിടെ ബാധകം അല്ല, അതിനൊന്നും അവിടെ നിലയില്ല. എന്താ ഉറപ്പിക്കുന്നത്? വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് മരിച്ചാൽ മരണശേഷം വിഷ്ണു ലോകത്തിലെത്തും, അതിന് നമ്മുടെ കയ്യിൽ യാതൊരു ഗ്യാരണ്ടിയില്ല. നമ്മുടെ ഒരു യുക്തിയോ ബുദ്ധിയോ ഒന്നും അവിടെ പ്രവർത്തിക്കത്തില്ല. ശരിയാണ്, അവിടെ ധ്യാനം എന്ന് പറയുന്നത് ഒരു അമൂർത്തമായ മനസ്സിൻ്റെ ഒരു പ്രക്രിയ, ഫലമെന്ന് പറയുന്നത് പോലെ അമൂർത്തമായ ഒന്ന്. പിന്നെ മനസ്സ് എന്ന് പറയുന്നത് ഭൗതികമാണ് ഒന്ന്. ഭൗതികമായ ആ മനസ്സിന് ഭൗതികമായ സ്ഥൂലമായ വസ്തുക്കളിൽ അതിൻ്റെ സ്വാധീനമുണ്ട്, അത് അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം എന്തുകൊണ്ട്? മനസ്സെന്ന് പറയുന്നതും ഭൗതിക വസ്തുവാണ്, പഞ്ചഭൂത സംഘാതമാണ്. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത സംഘാതമാണ്. ഇത് തമ്മിൽ പരസ്പര സ്വാധീനമുണ്ട്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും സംഭവിക്കും. അതും മറ്റൊരു വിഷയം, അതും അല്ല, ഇതുമായിട്ട് ബന്ധമില്ല. പിന്നെ മനസ്സുകൊണ്ട് സൃഷ്ടി സംഭവിക്കും എന്ന് പറയുന്ന ഇവിടെ ഏതുപോലെ? സ്വപ്നവും മറ്റും പോലെ. ഇവിടെ അമൂർത്തമായ മനസ്സുകൊണ്ട് അമൂർത്തമായ സൃഷ്ടികൾ സംഭവിക്കുന്നു. ശ്രുതി എന്ന് പറയുന്നു, തത്ര രഥ രഥയോഹ യോഗ പഥ സൃജതി. നമ്മൾ ചർച്ച ചെയ്യുക, ഇവിടെ രഥത്തെ, രഥയോഗങ്ങൾ, കുതിരകളെ, രഥത്തിന് പോകാനുള്ള വഴി എല്ലാം സൃഷ്ടിക്കുന്നു. അപ്പോൾ മനസ്സുകൊണ്ട് സൃഷ്ടി അസാധ്യമാണെന്നല്ല പറയുന്നു. അപ്പോൾ എല്ലാം ഇതെല്ലാം വേറെ വേറെ വിഷയങ്ങളാണ്, ഒന്നല്ല. അതും എന്ത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? ഒരു കാര്യം പറയുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് നോക്കും. തത്വജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം, അതും എങ്ങനെ? ശ്രവണത്തിലൂടെയുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അല്ല, ധ്യാനത്തിലൂടെയുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താണ് ശങ്കരാചാര്യർ പറയുന്നത്? ജ്ഞാനം ഇവിടെ ആയാലും ശരി, അത് ശ്രവണത്തിലൂടെ സാധ്യമാകൂ എന്നാണ്. എവിടെയെങ്കിലും അത് സംഭവിക്കണം, അല്ലാതെ ശ്രവണം കൂടാതെയുള്ള ഒരു ധ്യാനത്തിലൂടെ ഞാനും സംഭവിക്കത്തില്ല. അപ്പൊ ആ ശ്രവണത്തിൽ സംഭവിക്കുന്ന ജ്ഞാനത്തെ തന്നെ അതിൻ്റെ ദോഷങ്ങളെ മാറ്റുന്നതിന് മാത്രമാണ് മനനവും മറ്റും സഹായിക്കുന്നത് എന്ന്. അല്ലാതെ താൻ ധ്യാനിച്ച് ചെല്ലുമ്പോൾ പ്രകടമാകുന്ന ഒന്നാണ് ധ്യാനം ജ്ഞാനം എന്നുള്ളതല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ആനയെ കാണണം, അയാൾ കാട്ടിലേക്ക് പോവുകയാണ്. അയാൾക്ക് ആനയെക്കുറിച്ച് ഒരാൾ അയാളോട് പറഞ്ഞു, കാട്ടിൽ പോയാൽ ആനയെ കാണും. പക്ഷെ എന്താണ് ഈ ആന? അത് തുമ്പിക്കൈയുള്ളതാണ്, കൊമ്പുള്ളതാണ്, അത് വലിയ ശരീരമുള്ളതാണ്, അതിൻ്റെ അലർത്ത ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള യാതൊരു അറിവുമില്ല. എന്നാൽ ആനയുടെ ഒരു പടം കണ്ടിട്ട് കാണോ പോയത്? അതുമല്ല, ഒന്നുമില്ലാതെ ഇയാൾ ആന അന്വേഷിച്ച് കാട്ടിപ്പോയി. അവിടെ ചെന്നാൽ എത്ര ആനയെ കണ്ടാലും അയാൾക്ക് ആനയെ കാണാൻ പറ്റത്തില്ല, കാരണം ഇത് ആനയാണെന്ന് തിരിച്ചറിവുണ്ടാകത്തില്ല. അത് ആന മാത്രമുള്ള കാടാണ്, പക്ഷെ ഇയാൾ അവിടെയെല്ലാം നടന്നാലും അയാൾ ആനയെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. കാരണം കാട്ടിൽ ആനയെ കണ്ടെത്താം എന്ന് അന്വേഷിക്കുന്ന ഒരാളിന് ആനയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് അവിടെ അയാളൊരു ജീവിയെ കാണും, ഇത് ആനയാണെന്ന് ഇങ്ങനെ തിരിച്ചറിയും, പല ജീവികളെയും കാണും. തിരിച്ചറിയാനുള്ള യാതൊരു വഴിയും അയാളില്ല, കാരണം അയാൾക്ക് യാതൊരു ധാരണയില്ല അതിനെ സംബന്ധിച്ച്. ആ സമയം ആനയെക്കുറിച്ചൊരു ശരിയായ ധാരണ അയാൾക്കുണ്ടായി, അതിന് തുമ്പിക്കൈയും കൊമ്പും ചെവിയും എല്ലാം ഉള്ളതാണ്, വേണ്ടി വന്നാൽ അതിൻ്റെ ഒരു പടവും അയാൾ കണ്ടത്. എന്നിട്ടാണ് അയാൾ കാട്ടിൽ തിരയുന്നതെങ്കിൽ അയാൾ ആനയെ കണ്ടാൽ ഉടനെ അയാൾക്ക് മനസ്സിലാവും ഇതാനാണ് എന്ന് പറയും. അപ്പോ ജ്ഞാനം ഉള്ളവന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനമില്ലാത്തവന്റെ ജ്ഞാനത്തെ കുറിച്ചല്ല. പക്ഷെ ജ്ഞാനത്തെ കുറിച്ച് ഒരുപാട് വർണ്ണനകൾ ഉണ്ടായെങ്കിലും അവിടെ ഒരവ്യക്തത അയാളുണ്ടായിരുന്നു. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ. അപ്പോ അത് പരിഹരിക്കുന്നതിന് ആന എന്ന് പറയുന്നത് പ്രത്യക്ഷ യോഗ്യമായൊരു വസ്തുവാണ്. ചക്ഷുരേന്ദ്രിയം കൊണ്ട് കണ്ട് ഗ്രഹിക്കത്തക്ക ഒരു വസ്തുവാണ്. അതുകൊണ്ട് അയാൾക്ക് ശ്രവണത്തിൽ നിന്നുണ്ടായ ജ്ഞാനം, ഒരുപാട് കേട്ടുണ്ടായ ജ്ഞാനം, അതുകൂടെ അതുകൂടാതെ അതിൻ്റെ ഛായ, അതിൻ്റെ ചിത്രത്തിൽ നിന്നുണ്ടായ ജ്ഞാനം, അതും ചക്ഷുരേന്ദ്രിയം കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാ സഹായത്തോടുകൂടി എപ്പോഴാണോ താൻ ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടത്, അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ആന. അത് ചക്ഷുരേന്ദ്രിയ യോഗ്യമായ ഒരു വസ്തുവായതുകൊണ്ട് അയാൾ അവിടെ ചക്ഷുരേന്ദ്രിയെ സഹായിച്ചു. ഇവിടെയും അതുപോലെ തന്നെ. ഇവിടെ ഒരു വ്യത്യാസം മാത്രം, ഇവിടെ എന്ന് പറയുന്നത് ചക്ഷുരേന്ദ്രിയ യോഗ്യമായ ഒന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് പടം കണ്ടിട്ട് പോകാമായിരുന്നു. ബ്രഹ്മത്തിന്റെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് പോയി കാണുമ്പോൾ ഇതാണ് ബ്രഹ്മം തിരിച്ചറിയാമായിരുന്നു. ചക്ഷുരേന്ദ്രിയ യോഗ്യമല്ല, സ്പർശനേന്ദ്രിയ യോഗ്യമല്ല, രസനേന്ദ്രിയ യോഗ്യമല്ല, ഘ്രാണേന്ദ്രിയ യോഗ്യമല്ല. പിന്നെ ഇവിടെ എന്താണ്, ആനയെക്കുറിച്ച് നമ്മൾ അതുവരെ കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിഞ്ഞൊരറിവുണ്ടായി. ഇന്നതാണ് അതവിടെ സഹായിച്ചു. പക്ഷെ അവിടെ കേട്ടറിഞ്ഞിട്ടും തനിക്ക് അറിവ് അപൂർണമായി കണ്ടറിയുന്നത് വരെ, അവിടെ കേട്ടറിവിനുപരിയായി ഒരു കണ്ടറിവിനെ സ്വീകരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? അതാണ് നേരത്തെ പറഞ്ഞത്, അത് ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാണ്. അത് അതുമാത്രമല്ല, അവിടെ കേട്ടറിഞ്ഞത് തന്നെ തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെയാണ്. അതും ചക്ഷുരേന്ദ്രിയ യോഗ്യമായ ഒരു വസ്തു. അവിടെ മറ്റ് പ്രമാണങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രമാണത്തെ കൂടാതെ പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു പ്രമാണത്തെ കൂടെ അവിടെ ആശ്രയിക്കേണ്ടി വന്നു. അതിന് യോഗ്യമാണ് വിഷയം എന്നുള്ളതുകൊണ്ട്. ഇവിടെ അതല്ല സംഗതി. ഇവിടെ ഒന്ന്, ഇവിടെ ബോധിപ്പിക്കുന്നത് തന്നെ തന്നെയാണ്. ഇവിടെ ബോധിക്കുന്നതിനുള്ള ഒരേ ഒരു ഉപായം ശബ്ദം മാത്രമാണ്. ഇവിടെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഈ ബോധിപ്പിക്കുന്ന വസ്തുവിനെ പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ കഴിയത്തില്ല. ആ പ്രത്യക്ഷവും അപരോക്ഷവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ബൃഹദാരണ്യത്തിൽ. ഇവിടെ എന്താണ്, വസ്തു സ്വയം അപരോക്ഷമായിരിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ ഗ്രഹിക്കുന്നു? ശ്രവണത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കുന്നു. കാരണം ഇവിടെ തന്നെ തന്നെയാണ് ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തൻ്റെ സ്വരൂപം തന്നെയാണ് ഇവിടെ ബോധ്യപ്പെടേണ്ടത്. അത് എങ്ങനെ? ശബ്ദപ്രമാണത്തിലൂടെ. അത് എങ്ങനെ ബോധ്യപ്പെടണം? അപരോക്ഷമായ അറിവായി. അതുകൊണ്ടിത് ബാഹ്യമായ വിഷയങ്ങളെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത് പോലെ ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ ഇത് സംഭവിക്കണ്ടേ? ആദ്യം എന്ന് വെച്ചാൽ, ആദ്യം കേട്ടറിഞ്ഞതിന് ശേഷം പിന്നീട് പോയി സാക്ഷാത്കരിക്കേണ്ട ഒന്നല്ലേ എന്ന്. അതെന്താണ്? നമ്മുടെ വ്യാവഹാരികമായ ഇന്ദ്രിയ വിഷയമായ അറിവുകളെ മായി താരതമ്യപ്പെടുത്തി നമ്മൾ ഭ്രമിച്ചു പോകുന്നതാണ്. ഇന്ദ്രിയ വിഷയമായ അറിവുകളെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമ്മൾ കേട്ടറിഞ്ഞിട്ട് പിന്നെ പോയി ചക്ഷുരേന്ദ്രിയം കൊണ്ട് അതിനെ പ്രത്യക്ഷമാക്കുന്നു എന്ന് പറയുന്നു. കേട്ടറിഞ്ഞ അറിവ് വേറെയാണ്, ഇതാ എനിക്കിപ്പോൾ പ്രത്യക്ഷമായത് വേറെയാണ്. ഇത് ഒരു ആത്മബോധത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭ്രാന്തിയുണ്ട്. എന്താണോ, നമ്മളിതിനെ ഒരിക്കൽ കേട്ടറിയണം, പിന്നീട് പോയി പ്രത്യക്ഷമാക്കണം. അതാണ് ഉപാസനയും തത്വജ്ഞാനവും തമ്മിൽ ശ്രവണവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. ഇതങ്ങനെ കേട്ടറിഞ്ഞിട്ട് പോയി പ്രത്യക്ഷമാക്കേണ്ട ഒരു കാര്യമല്ല. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ വീണ്ടും സംശയം വരുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുകയാണ്. ഇവിടെ ശബ്ദ പ്രമാണമല്ലാതെ മറ്റ് പ്രമാണങ്ങളൊന്നും സഹായിക്കത്തില്ല. സാധാരണ പ്രത്യക്ഷത്തിന് സഹായിക്കുന്ന ഒരു പ്രമാണങ്ങൾ ഇതിന് സഹായിക്കത്തില്ല. ശബ്ദപ്രമാണം സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? മറ്റെല്ലാ പ്രമാണങ്ങളും പരാജയപ്പെടുന്നിടത്ത് ശബ്ദം ബോധിപ്പിക്കുന്നു. അതിനാണ് പ്രസിദ്ധമായ ഉദാഹരണങ്ങൾ പറയുന്നത് ദശമസ്തമസി. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. നീ ദശമനാണ് എന്ന് പറയുമ്പോൾ ദശമനായ തന്നെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. അത് വിശദീകരിച്ചുകൊണ്ട് ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് സംശയമുള്ളവർ ആ ഭാഗം വരിക ഇവിടെ ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപമാണ്. ബോധിപ്പിക്കുന്ന ശബ്ദം പ്രാമാണികമാണ്. അത് പ്രമേയ യഥാർത്ഥമായ ബോധത്തെ ഉണ്ടാക്കാൻ കെൽപ്പുള്ളതാണ്. അത് വഞ്ചകന്റെ വാക്യമല്ല. കൊണ്ട് ശ്രോതാവിന് ബോധമുണ്ടാകുന്നു. എന്തിനെ കുറിച്ച്? തന്റെ സ്വരൂപത്തെ കുറിച്ച് ബോധമുണ്ടാകുന്നു. ആ ബോധത്തെയാണ് അപരോക്ഷ ബോധം എന്ന് പറയുന്നത്. അത് പിന്നീട് ധ്യാനിച്ച് ഉണ്ടാക്കേണ്ട പ്രത്യക്ഷമല്ല. ഇവിടെ ഉപാസന പറയുന്നതാണ് എപ്പോഴും ഭാഷകാരൻ ഉപാസനയും ജ്ഞാനത്തെയും എപ്പോഴും വേർതിരിച്ച് കാണിക്കുന്നു. ധ്യാനിച്ച് അതിന്റെ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആനയെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത ഒരാള് കാട്ടിൽ ചെന്ന് കയറിയിട്ട് ആനയെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന പോലെ ആയിപ്പോ. അവിടെ കണ്ടാൽ തിരിച്ചറിയാൻ ഒക്കത്തില്ല. കാരണം അയാൾക്ക് ആനയെക്കുറിച്ച് യാതൊരു ധാരണയില്ല. പിന്നെ എന്താണ്? അയാൾ കാട്ടിലേക്ക് പോവുകയാണ്, ആന ആന എന്ന് ധ്യാനിച്ചുകൊണ്ട് പോവുകയാണ്. ധ്യാനിക്കാനായിട്ട് അയാളുടെ മനസ്സിൽ യാതൊരു ആനയെ സംബന്ധിച്ച സങ്കല്പങ്ങളുമില്ല. എന്നാൽ ആനയെ കാണണമെന്നുള്ള പ്രബലമായ ആഗ്രഹം കൊണ്ട് അയാൾ കാട്ടിലൊക്കെ തരികയാണ്. കണ്ടാൽ അത് ആനയാണ്, തിരിച്ചറിയാൻ പറ്റത്തില്ല. അയാൾക്ക് കാണും, കണ്ടാൽ തന്നെയും ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിച്ചാലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ യാദൃച്ഛികമായി തിരിച്ചറിയാമെന്ന് വിചാരിക്കുന്ന അബദ്ധമാണ്. തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം മുമ്പേ ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് കാട്ടിപ്പോയി കാണേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ചില ആ അറിവിൽ ചില പോരായ്മകളുണ്ടായിരുന്നു. താൻ അറിഞ്ഞ അറിവിൽ തന്നെ അയാൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അറിവിൽ തന്നെ അയാൾക്ക് വിഭ്രാന്തികളുണ്ടാകാം. കണ്ടറിഞ്ഞപ്പോൾ അതെല്ലാം മാറി. അപ്പോൾ അന്വേഷണം എന്തിന് സഹായിച്ചു? അവിടെ ഉണ്ടായ സംശയ വിപര്യാദി ദോഷങ്ങളെ മാറ്റാൻ സഹായിച്ചു. പിന്നെ അത് ബാഹ്യമായതുകൊണ്ടും ചക്ഷുരേന്ദ്രിയം സഹായിക്കുന്നതുകൊണ്ടും അതിന് ആത്മബോധവുമായി വ്യത്യാസമുണ്ട്. പൂർണ്ണമായും അതിന് ആത്മബോധത്തോട് ഉപമിക്കാൻ കഴിയത്തില്ല. ഇവിടെ ഇന്ദ്രിയ വിഷയമായ ഒരു ജ്ഞാനമല്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ഇവിടെ ഇതിന് ഉപാസനയുടെ ആവശ്യമില്ല. ഇത് എങ്ങനെയാണോ ശ്രുതി ബോധിപ്പിക്കുന്നത്, അതിനെ ബോധിക്കാൻ ശേഷിയുള്ള ഒരുവനാണെങ്കിൽ അവൻ തന്റെ സ്വരൂപത്തെയാണ് ബോധിച്ചതെന്ന് തിരിച്ചറിയുന്നു. തത്വമസി എന്ന് പറയുമ്പോൾ അവൻ തന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് തന്റെ സ്വരൂപം. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നെല്ലാം തരത്തിൽ ശ്രുതി വാക്യങ്ങളിലൂടെ അവൻ തന്നെ ഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ ഗ്രഹിക്കുമ്പോൾ ആഗ്രഹണത്തോടൊപ്പം വരാമെന്നുള്ള സംശയാദി ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവൻ ചെയ്യുന്നത് വിചാരമാണ്, ഉപാസനയുണ്ട്. എന്നുവെച്ചാൽ കേവലമായ ഭാവനയല്ല, എന്നാൽ വിചാരത്തെയും പല സ്ഥലങ്ങളിലും ഉപാസനയെന്ന് പറയും. അങ്ങനെ പറയുന്ന തെറ്റില്ല, പക്ഷെ അത് ഭാവനാരൂപത്തിലുള്ളതല്ല. ഇനി ഭാവനാരൂപത്തിൽ ഉപാസന ചെയ്താലോ? അതിന് എന്താണോ ഫലം വേദം നിർദ്ദേശിച്ചിരിക്കുന്ന അത് വരും. അത് എന്തുകൊണ്ട് ഫലം ഉണ്ടാകുന്നു അത് നമുക്കറിയില്ല. അത് പറഞ്ഞല്ലോ, അവിടെ മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കുന്ന സ്ഥാനമല്ല. നീ ഇന്ന ഉപാസന ചെയ്തു കഴിഞ്ഞാൽ നീ സുന്ദരനാകും എന്ന് പറഞ്ഞാൽ ഈ ഉപാസനയും അതുമായിട്ട് എന്താ ബന്ധം? ഭാവനയും അതുമായിട്ട് എന്താ ബന്ധം? അതറിയാൻ കഴിയില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണോ ലൗകികമായ വിഷയങ്ങളുള്ളത്, ലൗകികമായ നിയമങ്ങളുള്ളത് പോലെ അലൗകികമായ വിഷയങ്ങളെയും അലൗകികമായ നിയമങ്ങളെയും വൈദികന്മാർ അംഗീകരിക്കുന്നു, ആസ്തികന്മാർ. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ ആ സംശയത്തെ കളഞ്ഞിട്ട് ഉപാസന ചെയ്യണം. വേദത്തിൽ പറഞ്ഞ് ഉപാസന ചെയ്തു നോക്കുക, ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരി. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ വിഷയങ്ങളാണ്, ഇതിനെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. മനസ്സിന്റെ സൃഷ്ടി എന്താണ്? ഈ ജാഗ്രതത്തിൽ, ജാഗ്രത വ്യവഹാരത്തിൽ, ജാഗ്രതയുടെ കാര്യകാരണ നിയമത്തിൽ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു അത് വേറെയാണ്. മനസ്സിന്റെ ശക്തി വിശേഷങ്ങൾ, മനസ്സിന്റെ സിദ്ധി വിശേഷങ്ങൾ വേറെയാണ്. പറഞ്ഞല്ലോ, യോഗികൾ അവരുടെ സൃഷ്ടി മനസ്സുകൊണ്ട് ചെയ്യുന്നു, അത് വേറെയാണ്. ഇതെല്ലാം വെവ്വേറെ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഉപാസനയും ജ്ഞാനവും രണ്ടും വേറിട്ട് തന്നെ മനസ്സിലാക്കണം. ജ്ഞാനം ഭാവനയല്ല, അതാണ് മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. അത് രാവിലെ അങ്ങനെ ചോദിച്ചുകൊണ്ട് അത് വിശദീകരിച്ചു. മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. അടുത്ത വീണ്ടും നമ്മുടെ പഴയ വിഷയത്തിലേക്ക് പോകാം. ജ്യോതിസ് എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക ജ്യോതിസാണോ, ആദിത്യാദി ജ്യോതിസാണോ, അതോ ബ്രഹ്മമാണോ? വീണ്ടും പറയുന്നു, ഭൂതാദിപാദവ്യപദേശോപത്തേശ്ചയവം ഇതശ്ചയവും അഭ്യോഗന്ധവ്യം അസ്തി പൂർവസ്മിൻ ബാക്കി പ്രകൃതം ബ്രഹ്മേതി. ഇനി വീണ്ടും യുക്തികൾ പറയുകയാണ്. പൂർവവാക്യത്തിൽ ഗായത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗായത്രി വാ ഇതം സർവം എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ആ വാക്യത്തിൽ ബ്രഹ്മം തന്നെയാണ് അവിടെയും ചർച്ച ചെയ്യുന്നത്. കാരണം ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്ന് നിർണയിക്കണമെങ്കിൽ പൂർവവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇനി പറയാൻ പോകുന്നിടത്ത് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കുന്നു. എന്നിട്ട് ആ ബ്രഹ്മത്തെ ജ്യോതിസിലൂടെ ഉപാസിക്കണം, അതാണ് ഇവിടുത്തെ താല്പര്യം. അപ്പോ ഇവിടെ നിർദ്ദേശിക്കുന്ന ഉപാസനയാണ്. അപ്പൊ അങ്ങനെ ഒരു ഉപാസന ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുള്ളതല്ല, പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശ വയ്ക്കുമ്പോൾ, ഉപാസനയെ നിർദ്ദേശിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അങ്ങനെ ബ്രഹ്മത്തിൻ്റെ ഉപാസനയെ നിർദ്ദേശിക്കുമ്പോൾ അവിടെ എന്താണ് ബ്രഹ്മതത്വം എന്നുള്ളതിനെ കൂടുതൽ സ്പഷ്ടമാക്കുന്നു ഭാഷകാരൻ. അതാണ് ഇവിടെ ഒരുവൻ ഉപാസകനല്ലെങ്കിലും ഈ ചർച്ച ഒരുവന് പ്രയോജനപ്പെടുത്താൻ അങ്ങനെയാണ്. ഒരാൾക്ക് അങ്ങനെയുള്ള ഉപാസനയ്ക്കൊന്നും താല്പര്യമില്ല. അതിന് താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് തത്വം, അതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവും. അതിന് സഹായിക്കുന്നു ഇവിടെ. എന്തുകൊണ്ട്? ഉപാസനയ്ക്ക് വേണ്ടി ബ്രഹ്മത്തെ നിർദ്ദേശിക്കുമ്പോഴും ഉപാസ്യമായിരിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്നും ബ്രഹ്മത്തെ വേർതിരിച്ച് കാണിക്കുന്നു. മറ്റുപാസനകളിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്നു ബ്രഹ്മ ഉപാസന. അവിടെ ഉപാസ്യമായിരിക്കുന്ന ബ്രഹ്മതത്വത്തെ ഓരോ സന്ദർഭങ്ങളിലും വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഉപാസനയെക്കുറിച്ചുള്ള ചർച്ചകളും തത്വബോധത്തിന് ഉപകരിക്കുന്നു. അതിനുമുമ്പ് പറഞ്ഞാണ് വീണ്ടും എന്തിനുപാസനകൾ ആവർത്തിക്കുന്നു എന്ന് സംശയം വരുന്നതുകൊണ്ട് വീണ്ടും പറഞ്ഞു തന്നേയുള്ളൂ. യഥോ ഭൂതാദീൻ പാദാൻ വിപതിശതി. കാരണം ഇവിടെ ഭൂതാദികളെ അവിടെ താവാനസ്യ മഹിമ, ഇതാണ് അതിൻ്റെ മഹിമ എന്ന് പറഞ്ഞ് ഭൂതാദികളെ അതിൻ്റെ പാദങ്ങളായി പറയുന്നു ഇവിടെ. നഹി ബ്രഹ്മ അനാശ്രയണി കേവലസി ഛന്ദസു ഭൂതാദേഹപാദ ഉപദ്ധ്യതി ഭൂത പൃഥിവി ശരീര ഹൃദയാനി ഈ നിർദ്ദിശ്യാഹ ശേഷ ചതുഷ്പഥ ഷഡ്വിധ ഗായത്രി. അവിടെ പറയുന്നു ഭൂതം പൃഥിവി ശരീരം ഹൃദയം ഇതിനെല്ലാം നിർദ്ദേശിച്ചിട്ട് പറയുന്നു ഇതാണ് നാല് പാദങ്ങളുള്ള ആറ് പ്രകാരത്തിലുള്ള ഗായത്രി എന്ന് പറയുന്നു. അപ്പോൾ ഈ ബ്രഹ്മനാശ്രയനെ ബ്രഹ്മം എന്ന് പറയുന്ന പരമാർത്ഥ തത്വത്തെ ആശ്രയിക്കാതെ കേവലസ്യ ഛന്ദസ് ഭൂതാദേ പദാഭൂത്തിന്റെ ഛന്ദസ്സിന് ഭൂതം പൃഥിവി ശരീരം ഹൃദയം ഇതെല്ലാം എങ്ങനെ പാദമാകും? ഛന്ദസ് എന്ന് പറയുന്നത് ഇവര് ശബ്ദാത്മകമായ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിന്റെ ഛന്ദസ്സിനെങ്ങനെ ഇതെല്ലാം പാദമാകുന്നു? അവിടെ പറഞ്ഞു എന്തിന് ഈ ലോകം മുഴുവൻ അതിൻ്റെ ഒരു പാദമാണ്. ത്രിപാദസ്യ അമൃതം ദിവി, ഇതിനൊന്നും സ്പർശിക്കാതെ അതിൻ്റെ മൂന്ന് പാദങ്ങളും അതിൻ്റെ മൂന്ന് ഭാഗങ്ങളും എന്ന് വെച്ചാൽ അതിൻ്റെ ഭൂരിപക്ഷവും അങ്ങ് പരിശുദ്ധമായി സ്ഥിതി ചെയ്യുന്നു. ഇഷ്ടഭ്യാഹ ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഭവനം പറയുന്നു എന്താണ്? ഇതിനെല്ലാം ഏകാംശം കൊണ്ട് എൻ്റെ ഒരു ചെറിയ ഭാഗത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സ്ഥിതി ചെയ്യുന്നു. അതെന്താണ്? ഇതം കൃഷ്ണം, ഈ കാണുന്ന അണ്ടകടാഹ കോടികളെല്ലാം കേവലം ഒരംശത്തിൽ നിൽക്കാനുള്ളതേ ഉള്ളൂ. ത്രിപാദസി അമൃതം ദേവി, ബാക്കിയെല്ലാം എന്താണോ അമൃത സ്വരൂപമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇതിനോടൊന്നും സ്പർശിക്കാതെ ഇതെല്ലാം ഉപരിയായി സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം ഇങ്ങനെ ഛന്ദസ്സിനെ യോജിക്കുന്നു. ഇങ്ങനെ പറയണമെങ്കിൽ പരമാർത്ഥമായ ഒരു തത്വത്തെ സംബന്ധിച്ച് പറയാൻ പറ്റും. അതാണ് മുമ്പും പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ സ്വഭാവമാണ്. എന്താണ് അത്? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവാണെങ്കിലും അത് പ്രപഞ്ച സ്പർശ ലേശം പോലും ഏൽക്കാത്തതാണ്. ഇതാണ് വ്യക്തമാക്കുന്നത്. അഭിജ ബ്രഹ്മാനാശ്രയണെ നേയം രക്സ് സമ്പദ്ധതി താവാൻ അസ്യ മഹിമായി. അത് മാത്രമല്ല അവിടെ ഇർക്ക് അതും പറയുന്നുണ്ട്, ഇതാണ് അതിൻ്റെ മഹിമ. ഈ കാണുന്ന എല്ലാം അതിൻ്റെ മഹിമയാണ്, അതിൻ്റെ വിഭൂതിയാണ്, അതിൻ്റെ മഹത്വമാണ്. ഈ കാണുന്നതെല്ലാം അതിൻ്റെ മഹിമയെ ഉദ്ഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതെത്ര മഹത്വമുള്ളതാണ്! അതിൻ്റെ സ്വയം, അതിൻ്റെ മഹത്വം, അത് ഇത് തന്നെ അതിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെത്ര മഹത്വമുള്ളതായിരിക്കും. അനയാഹി ഋജാസുരസേന ബ്രഹ്മൈവ അഭിധീയതി പറയുന്നു. ഈ ഇർക്കും എന്താണ് സ്വയം നേരിട്ട് തന്നെ ബ്രഹ്മത്തെ തന്നെ പറയുന്നു. എങ്ങനെ? പാദോസ്യ സർവഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി, അവിടെയും പറഞ്ഞിരിക്കുന്നു സർവഭൂതങ്ങൾ ഇതിൻ്റെ ഒരംശം മാത്രം. പാദം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നതാണ്, അത് നാലായിട്ട് മുറിച്ചിട്ട് ഒരു ഭാഗത്തെ കുറിച്ച് പറയുന്നതല്ല. ഈ ബൃഹത്തായ തത്വത്തിന് ഒരംശത്തെ നമ്മുടെ മനസ്സുകൊണ്ട് കൽപ്പിക്കാമെങ്കിൽ ആ തൻ്റെ മനസ്സുകൊണ്ട് കൽപ്പിച്ച ആ ഒരംശത്തിൽ ആണ് തൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. പ്രപഞ്ചം ബൃഹത്താണല്ലോ. ബൃഹത്തായി അനുഭവപ്പെടുന്ന പ്രപഞ്ചം അതിൻ്റെ ഒരംശത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മതത്വം എത്ര ബൃഹത്തായിരിക്കുമെന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വരസേന ബ്രഹ്മയോഭിധീയതെ, സ്വയം താല്പര്യമായി, ശ്രുതിയുടെ പരമമായ താല്പര്യമായി ബ്രഹ്മത്തെ പറയുന്നു. എന്തിനുവേണ്ടി? ഇത് സർവാത്മത്വത്തെ, ആ സർവാത്മത്വത്തെ സമർത്ഥിക്കുക. സർവസ്വരൂപം ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്നതാണ് ഈ സർവാത്മഭാവം എന്ന് പറയുന്നത്. അപ്പൊ സർവാത്മഭാവത്തെ ശ്രോതാവിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രോതാവിന് ഈ സർവാത്മബോധം ഉണ്ടാകണം. എങ്ങനെ? അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവത്തെയുമാണ്. അവന്റെ ബാഹ്യമായ സ്ഥൂലമായ ഗ്രഹണത്തിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഗ്രഹണത്തിലൂടെ അവൻ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവത്തെ, ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ അവനനുഭവിക്കുന്നതോ ബൃഹത്തായി. പ്രപഞ്ചത്തെക്കുറിച്ച് അവന്റെ സങ്കല്പം എന്താണ്? അത് അനന്തമാണ്, അപരിമേയമാണ്, ഇതൊരിക്കലും ബുദ്ധിക്ക് പൂർണ്ണമായും വഴങ്ങുന്ന ഒന്നല്ല, ഇങ്ങനെയൊക്കെയാണ്. അവിടെയാണ് പറയുന്നത് ഈ കാണുന്ന ഈ നാനാഭാവങ്ങൾ, ഈ നാനാഭാവങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന എന്തോ അതാണ് പരമാർത്ഥം എന്നറിയണം. അതാണ് സർവാത്മഭാവം, സർവാത്മജ്ഞാനം, സർവസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഈ സർവാത്മജ്ഞാനത്തേനും ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നു. അല്ലാതെ നമ്മൾ കാട്ടിലെ ആനയുടെ കഥ പറഞ്ഞതുപോലെ പോയി കണ്ടെത്തുന്ന ഒരു സാധനമല്ല അത്. കുറേ കാലം നാമരൂപരഹിതമായ ഒന്നിനും ഭാവന ചെയ്തിട്ട് അവസാനം ഒരു സുപ്രഭാതത്തിൽ അത് പൊട്ടിമുളയ്ക്കുന്ന ഒരു ജ്ഞാനമല്ല അത്. ഒരു മിഥ്യാകൽപ്പനകൾ, അങ്ങനെയൊക്കെയുള്ള ജ്ഞാനങ്ങൾ നാനാ വിഷയങ്ങളിലുണ്ടാകാം, പക്ഷേ ബ്രഹ്മത്തെ സംബന്ധിച്ചതല്ല. എന്തുകൊണ്ട്? അത് സദാ കാലദേശങ്ങൾക്കുള്ളിലായാലും ശരി, കാലദേശങ്ങൾക്ക് അതീതമായാലും ശരി, അത് സദാ സർവസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനെന്താ? അതങ്ങനെ സദാ സർവസ്വരൂപമായി പ്രകാശിക്കുന്നു എന്നുള്ള അറിവ് ഒരുവനുണ്ടായാൽ മതി. അത് മാത്രം മതിയോ എന്ന് ചോദിക്കും, അത് മാത്രം മതി. പിന്നെ അത് എന്താ സംശയം? ആ സംശയം കൂടെ അങ്ങ് മാറ്റിയാൽ മതി. എന്താണ്? അത് മാത്രം മതിയോ? അതുകൂടി മാറിക്കിട്ടിയാൽ മതി. അതാണ് അങ്ങനെ ഒന്ന് അവശേഷിക്കുന്നതാണ് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്താ അങ്ങനെ? അതെങ്ങനെയാണ്? ഇപ്പൊ സർവാത്മഭാവം എന്ന് പറയുന്നത് സർവാത്മബോധം. ആ സർവാത്മബോധം ശ്രോതാവിന് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാദകൽപ്പന ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ബൃഹത്തായിരിക്കുന്ന പ്രപഞ്ചം ഇതിന്റെ ഒരംശത്തിലാണെങ്കിൽ ഇതിനുപരിയാണ് ഇതിന്റെ സ്വരൂപസ്ഥിതി എന്നെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം ബ്രഹ്മസ്വരൂപമെന്ന് മനസ്സിലാക്കുന്നതിന്, മനസ്സിലാക്കിക്കൂടാ മനസ്സിലാക്കുന്നതിന് എന്താ തടസ്സം? ഇങ്ങനെയാത് ശ്രുതി ബോധിപ്പിക്കുന്നത് വ്യക്തമായിട്ടാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു സവിശേഷ ഒരു സംശയത്തെ അവശേഷിപ്പിച്ചുകൊണ്ടോ അവന്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലൊരു ഭ്രമത്തെ ഉത്പന്നമാക്കിക്കൊണ്ടോ അല്ല. അതുകൊണ്ടാണ് ഇതിന് അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത്. വെച്ചാൽ നേരിട്ട് ബോധിപ്പിക്കുകയാണ്. അങ്ങനെ നേരിട്ട് ബോധിപ്പിക്കുന്നിടത്ത് താൻ സ്വയം അതിൽ സംശയങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇത് മതിയോ? ഇങ്ങനെ ഒരു ജ്ഞാനം മതിയോ? ഇനി എനിക്ക് ഇതല്ലാതെ ഇതിനെല്ലാം വിട്ടിട്ട് പോയി ധ്യാനിച്ച് സാക്ഷാത്കരിക്കേണ്ടതല്ലേ? അതൊക്കെ ആനയെ കണ്ട കഥ പോലെയാണ്. അതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ എന്താണ്? ഈ ബോധം തന്നെയാണ് സാക്ഷാത്കാരം. അതിനപ്പുറം മറ്റൊരു സാക്ഷാത്കാരം ഇല്ല. എന്തുകൊണ്ടില്ല? ഈ ബോധം തന്നെയാണ് സാക്ഷാത്കാര സ്വരൂപമായിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ മറ്റൊരു സാക്ഷാത്കാരം ഉണ്ടാവും? നാളെ കണ്ടെത്തുന്ന ഒരു സാക്ഷാത്കാരം ഇവിടെ സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ച് അതിനൊരാൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ പ്രതീക്ഷയിൽ ചത്തുപോകത്തേ ഉള്ളൂ. പ്രതീക്ഷയൊന്നും സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം പ്രതീക്ഷിച്ചിട്ട് എന്താ സംഭവിച്ചത്? ആത്മാർത്ഥമായി സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ സീറോ. പക്ഷെ അത് പറയാനായാലും ധൈര്യപ്പെടത്തില്ല, കാരണം അത് സ്വന്തം അസ്തിത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതിന് സമമാണ്. അതൊന്ന് സമ്മതിച്ചു തരത്തില്ല അത്. പക്ഷെ സ്വയം അറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? സർവാത്മഭാവം അതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രുതി നേരിട്ട് പറയുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. പുരുഷ സുക്തേവി ഇയം ഇർക്ക് ബ്രഹ്മപരിത ഏവ സമാമ്നായതേ. പുരുഷ സൂക്തം വളരെ പ്രസിദ്ധമാണല്ലോ. അവിടെയും എന്താണ് ഈ ഇരക്ക് ബ്രഹ്മപരതയ ഏവ, അതിന്റെ താല്പര്യവും ബ്രഹ്മപരത ബ്രഹ്മ താല്പര്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. പുരുഷ സൂക്തത്തിന്റെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുരുഷ സൂക്തത്തിന്റെ പരത എന്ന് പറഞ്ഞ താല്പര്യം, താല്പര്യം ബ്രഹ്മമാണ് എന്നാണ്. പക്ഷെ അത് വ്യാഖ്യാനിക്കുന്ന എങ്ങനെ ആൾക്കാർ? അതിനെ ആവർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ബ്രാഹ്മണോസ്യ മുഖം വാസി ബാഹു രാജന്യതഹ കൃത. ബ്രാഹ്മണൻ ഏറ്റവും ശ്രേഷ്ഠനാണ്, അതിൽ കൂടി ഒരു 2 ഡിഗ്രി കുറഞ്ഞതാണ് ക്ഷത്രിയൻ, അതിന് 4 ഡിഗ്രി കുറഞ്ഞതാണ് വൈശ്യൻ, 1 ഡിഗ്രി ഇല്ലാത്തവനാണ് ശൂദ്രൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടാണ് അതിനെ പ്രചരിപ്പിക്കുന്നത് വിവരദോഷികൾ. ഭക്ഷ്യകാരൻ എന്താ പറയുന്നത്? ബ്രഹ്മപരതയ, അതിന്റെ താല്പര്യം ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറയുന്ന താല്പര്യത്തിലാണ് പുരുഷസൂക്തം എന്ന് പറയുന്ന ആ ഇറക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഗ്രഹിക്കേണ്ട ഇതാണ്, അവിടെ പറയുന്നതിൻ്റെ എല്ലാം താല്പര്യം എന്താണ്? ആ സർവാത്മഭാവത്തെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനിലും അതിൽ നിന്നാണ് സർവവും അജായത, എല്ലാം അവിടെ ശിഷ്ടമായത് അതിൽ നിന്നാണ്, അതുകൊണ്ടെല്ലാം തസ്രൂപമാണ് എന്നുള്ള സർവാത്മഭാവത്തെയാണ് അത് ബോധിപ്പിക്കുന്നത്. ഇനി എന്താണ്? സ്മൃതിശ്ച ബ്രഹ്മണ ഹരിമൻ രൂപതാം ദർശയതി. ഇനി അതെല്ലാം പോട്ടെ, ശ്രുതി അത് നമുക്ക് വിടാം. സ്മൃതി എന്ന് പറയുമ്പോൾ എന്താ? സ്മൃതിയെ ഇവിടെ കൂട്ടുപിടിക്കുന്ന ഭാഷകാരൻ യാ സ്വയം പത്മനാഭസ്യ മുഖ പത്മാത്മനിസ്ഥിത. സ്വയം ഭഗവാൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറഞ്ഞു എന്ന് കരുതുന്നതാണ് സ്മൃതി. അതിന് അത്രയും വലിയ കാലപ്പഴക്കമൊന്നുമില്ല, അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണ്. അവിടെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു എന്താണ്? ഇഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംസേന സ്ഥിതോ ജഗത് ഏകാംസേന, ഒരംശം കൊണ്ട് ഇതിനെല്ലാം ഇഷ്ടഭ്യ നിലനിർത്തിക്കൊണ്ട് ഇതം ജഗത്തിനെ അഹം സ്ഥിത ഞാൻ ഇങ്ങനെ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ ആത്മദൃഷ്ടിയിൽ അവിടെ പറയുന്നു തന്നെ സംബന്ധിച്ച്. പിന്നെ അവിടെ തന്റെ ഈശ്വരീയമായ ഭാവത്തെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളുമുണ്ട്. ഇവിടെ എന്താണ്? ബ്രഹ്മദൃഷ്ടിയിൽ പറയാൻ തന്റെ മനുഷ്യരൂപത്തിൽ കണ്ടുകൊണ്ടല്ല പറയുന്നു, തന്നെ ആത്മരൂപത്തിൽ കണ്ടുകൊണ്ട് പറയുന്നു. അതും തന്റെ ആ സർവാത്മഭാവത്തെ, അല്ലെ ഇവിടെ വിഭൂതികളെയൊക്കെ വർണ്ണിക്കുന്നു. വിഭൂതിമത് സത്വം ശ്രീമദൂർജിതമേവ എന്നെല്ലാം പറയുന്നിടത്തും ഇത് തന്നെയാണ് പറയുന്നത്. ആ സർവാത്മഭാവത്തെ പറയുന്നു ഇങ്ങനെ സ്പഷ്ടമായി. സർവാത്മഭാവത്തെ പറയുന്നതിന് വേണ്ടി ബ്രഹ്മത്തെ വ്യക്തമാക്കിയിരിക്കുമ്പോൾ അതൊന്നുമല്ല ഇവിടെ ആദിത്യ ജ്യോതസ്സാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അങ്ങനെ ഒരു തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ആ ഗ്രഹണത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കാം, അല്ല അതിനെ ഉപാസിക്കുന്നതിന് വേണമെങ്കിലും ശ്രമിക്കാം. അത് ഒരുവൻ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച്. പക്ഷെ അതിനല്ല അവിടെ പറയുന്നതെന്ന് പറയരുത്. അതാണ് ഭാഷകാരൻ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ചല്ല പറയുന്നത്, ആദിത്യ ജ്യോതിസിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റും. അതുപോലെ അവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞു, ദ്വൈതത് ബ്രഹ്മ ഇതി സർവദാ ഏവ ഇതി ച നിർദ്ദേശ ഏവം സതി മുഖ്യാർത്ഥ ഉപപദ്യതി. അവിടെ പറഞ്ഞു ദ്വൈതത് ബ്രഹ്മ എന്ന് പറഞ്ഞു, എന്തൊക്കെയുണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെ. അവിടെ സാക്ഷാത് ബ്രഹ്മ ശബ്ദം കൊണ്ട് സാധാരണഗതിയിൽ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ആ ബ്രഹ്മം കൊണ്ട് തന്നെ നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു അത് ബ്രഹ്മവും ഉപനിഷത്തുമെന്ന് പറഞ്ഞെടുത്ത്, ബ്രഹ്മമെന്ന് പറഞ്ഞുകൊണ്ട് വേദമെന്ന് അർത്ഥമെടുത്ത്, അതുകൊണ്ട് അവിടെ ബ്രഹ്മമെന്ന് പറഞ്ഞാൽ വേദമാണ്. ഇത്തരത്തിലുമൊക്കെ വ്യാഖ്യാനിക്കാം. ഒരാളിപ്പോൾ വ്യാഖ്യാനിക്കാനായിട്ട് വരുമ്പോട്ട് കഴിഞ്ഞാൽ ഇതിനേക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കും. ഇതിനൊക്കെ അങ്ങനെയുള്ള അർത്ഥങ്ങളും പറയാം. പിന്നെന്താ ഭക്ഷ്യകാരന്റെ വ്യാഖ്യാനവും മറ്റ് വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഭക്ഷ്യകാരനത് വ്യാഖ്യാനിക്കുമ്പോൾ തത്വദൃഷ്ടിയിൽ വ്യാഖ്യാനിക്കും, ആത്മദൃഷ്ടിയിൽ വ്യാഖ്യാനിക്കുന്നു. തനിക്ക് ബോധ്യപ്പെട്ട ആ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതാണ് മറ്റ് വ്യാഖ്യാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ ശബ്ദങ്ങൾക്ക് നാനാർത്ഥം ഉള്ളതുകൊണ്ട് അത് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നെല്ലാം ചോദിച്ചാകാം. അല്ലാന്ന് അവർ പറഞ്ഞു, മറിച്ച് ഒരുവന്റെ അറിവ് എങ്ങനെയാണ്, അതാണ് ഉപദേശത്തിൽ സംഭവിക്കുന്നത്. അത് തന്നെ അത് പ്രജാപതിയുടെ അടുത്ത് ഉപദേശത്തിന് പോയിട്ട് കാര്യം പറയുന്നു. അപ്പോൾ ഉപദേശിക്കുമ്പോൾ തനിക്കെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും അതേ ഗ്രഹിക്കാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ ആ തത്വവിചാരത്തെ ചെയ്യുന്നു, തത്വം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ ഇതൊരാൾക്ക് വിചാരം ചെയ്യുന്നു വന്നു കഴിഞ്ഞാൽ ഒരാൾക്കത് എങ്ങനെ ബോധ്യപ്പെടുന്നു എന്നതിനനുസരിച്ചിരിക്കുന്നു കാര്യം. നമ്മളിതിനെ കേൾക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഏതൊരു തത്വത്തെയാണോ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ തത്വത്തെ നമുക്ക് ബോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. ഇതുകൊണ്ടെന്ത് പ്രയോജനത്തെയാണ് ഉദ്ദേശിക്കുന്നത്? അത് ഉണ്ടാകത്തില്ല. അപ്പൊ ചിലർക്ക് കഴിയുന്നു, ചിലർക്ക് കഴിയുന്നില്ല, എന്തുകൊണ്ട്? അപ്പൊ ചിലരുടെ ഉള്ളിൽ അതുണ്ട്. അറിവിനെ ഒരിക്കലും ശൂന്യതയിൽ കൂട്ടിച്ചേർക്കാൻ ഒക്കത്തില്ല. അറിവിനെപ്പോഴും അറിവിനോടെ കൂട്ടിച്ചേർക്കാൻ പറ്റും, മറ്റൊന്നിനോട് അതിട്ട് ചേരത്തുമില്ല. വിഭ്രാന്തികൾ, വികല്പങ്ങൾ, അതിനോടൊന്നും അറിവ് ചേരത്തില്ല. കാരണം അറിവ് അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ടിരിക്കും. ശൂന്യതയോ അവിടെയില്ല. അറിവ് അറിവ് ചേരണമെങ്കിൽ അവിടെ അറിവ് വേണം. വെള്ളം വെള്ളത്തിനോട് ചേരുന്ന പോലെ. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടെങ്കിലേ ഈ വരുന്ന ബോധത്തെ ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. സാറിന് പറയുന്നുണ്ടോ തലയ്ക്കകത്ത് കളിമണ്ണാണെങ്കിൽ പറഞ്ഞ ഒന്നും കേരളത്തില്ല എന്ന്? എന്നുവെച്ചാൽ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാവണമെന്നർത്ഥം. ഉള്ളിൽ അങ്ങനെ ഒരു ബോധത്തോടു കൂടിയാണെന്ന് കേൾക്കുന്നതെങ്കിൽ അപ്പൊ അത് അഗ്നിയും അഗ്നിയും തമ്മിൽ ചേരുന്ന പോലെയാണ്, കൂടുതൽ പ്രകാശിക്കും, ചൂടും പ്രകാശവും എല്ലാം കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് തത്വദൃഷ്ടിയിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുന്നത്. ഭാഷകാരൻ അതാ ചെയ്യുന്നു. അത് ചിലരുടെ ആക്ഷേപമായി പറയുന്നതാണ്, തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആശയങ്ങളെ ഇവിടേക്ക് എഴുതി ചേർത്തുന്നു. അത് ശരിയാണ്, അത് ആക്ഷേപമല്ല. തൻ്റെ ഉള്ളിൽ ആശയം ഉണ്ടായാലേ നമുക്കിവിടെ അത് കണ്ടെത്താൻ പറ്റും. അപ്പോ അതാണ് രണ്ട്. സാധാരണ വ്യാഖ്യാനിക്കുന്ന എന്താണ്? ഇതിലെന്താ കാര്യമെന്നും മനസ്സിലാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വ്യാഖ്യാനിച്ച് ജന്മം പിടികിട്ടും. ചിലരങ്ങനെയല്ല, ഇതിലെന്താണ് കാര്യമെന്നും മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കുന്നു. എന്തിനാ? താൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. രണ്ടും രണ്ടാണ്. മനസ്സിലാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുന്ന എവിടെ ചെന്നെത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ശരിയായ ജലത്തിൽ നിന്നെത്തും, പലപ്പോഴും തെറ്റായ ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഗ്രഹിച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിലോ കേൾക്കുന്നവന് പിടികിട്ടും ഇതാണോ പറയുന്നത്. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്, നമുക്ക് വ്യക്തമാകുന്നു. എന്തുകൊണ്ടത് ഭാഷ്യകാരന് വ്യക്തമാണതുകൊണ്ട്. അത് വ്യക്തമാക്കിയില്ലെങ്കിലോ നമ്മളിതിൽ വീണ്ടും കുരുക്കുകളെ സൃഷ്ടിക്കും. വീണ്ടും മനസ്സ് ഊടുവഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും, രാജപാതയെ വിട്ടിട്ട്. അതാണ് പലപ്പോഴും വ്യാഖ്യാനങ്ങൾ ദുർഗ്രഹമാകുന്നതും വ്യാഖ്യാനങ്ങൾ നാനാവഴിക്ക് സഞ്ചരിക്കുന്നതും. ഭാഷ്യത്തെക്കാളും ദുർഗ്രഹമായി പോകും വ്യാഖ്യാനങ്ങൾ. പലരും ഭ്രമണ ഗ്രന്ഥങ്ങൾ എഴുതും, പറയും ഭാഷ്യം വളരെ ഗഹനമായതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളിതിനെ ലളിതമായി അവതരിപ്പിക്കുകയാണ്. മിക്കവാറും സ്ഥലത്ത് അവിടെ അവർക്ക് പ്രമാദമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? വളരെ ലളിതമായ ഭാഷ്യത്തിൻ്റെ ആശയങ്ങളെ വളരെ ദുഗ്രഹമായി വ്യാഖ്യാനിച്ചിട്ട് വീണ്ടും അതിനെ ലളിതമാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ പലതും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ രണ്ടു കൈയും തലയും കൈവച്ചിട്ട് ഇരുന്ന് പോവും. അത്രയും ദുർഗ്രഹമായി ഗഹനമായി പോവും. അത് തത്വത്തിൻ്റെ ഗഹനത കൊണ്ട് ഗഹനമാകുന്നതല്ല, ഈ പ്രക്രിയകൾ ഇങ്ങനെ ഊരി ചുറ്റുന്നതുകൊണ്ട് മനസ്സ് ചുറ്റിപ്പോകുന്നതാണ്. ബുദ്ധിക്ക് പിടികിട്ടാത്ത പ്രക്രിയകളിലൂടെ പോവും. അതുകൂടെ മനസ്സിലാക്കിയാലേ വേദാന്തം മനസ്സിലാകുമെന്ന് ധരിച്ചിരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വളരെ ജടിലങ്ങളായ ഒരുപാട് സമസ്യകളുള്ള പ്രക്രിയയിലുള്ള ഗ്രന്ഥങ്ങൾ, അതിൽ ജീവിതകാലം മുഴുവൻ ബുദ്ധിക്കസരത്ത് നടത്തുന്നവരുണ്ട്. എന്നാലും അവർക്ക് തോന്നുന്നു താൻ പണ്ഡിതനായിട്ടില്ല, പണ്ഡിതനാണോങ്കിൽ ഇനി കുറച്ചുകൂടെ വേണം, നല്ല പാണ്ഡിത്യം പൂർണ്ണമാകും. അവർക്ക് ഇതിൽ സംഭവിക്കുന്ന അബദ്ധ സഞ്ചാരങ്ങളാണ്, ഒരിടത്തും എത്തത്തില്ല. അങ്ങനെയുള്ള നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ മനഃപ്പാഠം ചെയ്താലും ശരി, അവനൊരിക്കലും തത്വം വെളിപ്പെടുത്തില്ല. അതുകൊണ്ടാണ് പലയിടത്തും ഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്നത്. ഇത് സരളമായി ഗ്രഹിക്കത്തക്കതാണ്. പിന്നെ ആ കാലഘട്ടത്തിലെ ഭാഷയും ആ കാലഘട്ടത്തിലെ ശൈലിക്കും നമുക്കതിനോട് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളേ ഉള്ളൂ. തത്വത്തെ ഗ്രഹിക്കുന്നതിന് അങ്ങനെയുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടിവിടെ മുഖ്യ താല്പര്യം എല്ലായിടത്തും ഗ്രഹിച്ചു കഴിഞ്ഞാൽ യദ്വൈ തദ് ബ്രഹ്മ എന്ന് പറയുന്നിടത്തും മുഖ്യ താല്പര്യം ബ്രഹ്മത്തിൽ തന്നെയാണ്. കൂടാതെ പഞ്ചബ്രഹ്മപുരുഷ ഇതി ച ഹൃദയ സുഷിഷു ബ്രഹ്മപുരുഷ ശ്രുതി ബ്രഹ്മസംബന്ധിതായ വിവക്ഷിതായ സംഭവതി. അവിടെ തന്നെ ചാന്ദോഗ്യത്തിൽ പറയുന്നുണ്ട്, ഹൃദയത്തിന് അഞ്ച് ദ്വാരങ്ങളുണ്ട്. ഒരു കിളിയെ അടയ്ക്കുന്ന കൂട്ടിൽ എങ്ങനെയാണ് നമ്മൾ അഞ്ച് ദ്വാരങ്ങൾ ഇടുന്നത്? നാല് സൈഡിലേക്ക് നാല് ദ്വാരങ്ങൾ, നാല് ദിക്കിലേക്ക് മേളിൽ ഒരു ദ്വാരമുണ്ട്, അതുപോലെ അഞ്ച് ദ്വാരങ്ങൾ. എന്നിട്ട് പറയുന്നു ആ അഞ്ച് ദ്വാരങ്ങളിൽ പ്രാണൻ, വ്യാനൻ, അപാനൻ, സമാനൻ, ഉദാനൻ ഇവരെ ധ്യാനിക്കുക, ഉപാസിക്കുക എന്ന് പറയുന്നു. അതെങ്ങനെ? പഞ്ചദ്വാരപാലന്മാരായിട്ട് അവിടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലെ പുരുഷൻ വസിക്കുന്നു. അപ്പോൾ പുരുഷനെ വസിക്കുന്നതിന് അവിടെ ദ്വാരപാലന്മാർ വേണം, സിപായിമാർ സംരക്ഷണത്തിന്. അതാണ് പ്രാണാപാലന്മാർ. ഒരു ഭാവനയാണ്, കൽപ്പനയാണ്. വാസ്തവത്തിൽ അത് പരമാർത്ഥമാണ്. ഹൃദയത്തിൽ ജീവൻ സ്ഥിതി ചെയ്യുന്നു, അതിനെ സംരക്ഷിക്കാനായി പ്രാണന്മാർ നിൽക്കുന്നു. പ്രാണന്മാർ ഈ ജോലി മതിയാക്കി, ഇത്രയും കാലം സംരക്ഷിച്ച് മതിയാക്കി എന്ന് പറഞ്ഞ് അവരവരുടെ അതേ ദ്വാരങ്ങളിലൂടെ വാതിലുകളിലൂടെ അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. ജീവന്റെ സാമ്രാജ്യം അതോടുകൂടി അവസാനിച്ചു. നമ്മൾ പറയും ചത്തുപോയി. അപ്പോൾ ഇതിനെ വളരെ രൂപാത്മകമായി കൽപ്പനാത്മകമായി ശ്രുതി തന്നെ അവതരിപ്പിച്ചിട്ട് പറയുന്നു, ഇത് ധ്യാനിക്കുക. ഹൃദയത്തിൻ്റെ പഞ്ചസൂക്ഷികളിൽ പ്രാണന്മാർ കാവൽ നിൽക്കുന്നതായി ധ്യാനിക്കുക. ധ്യാനിച്ചാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും എന്നെല്ലാം പറയുന്നുണ്ട്. ആണ് പഞ്ചബ്രഹ്മപുരുഷാഹ, ബ്രഹ്മപുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ശിപായിമാരെയാണ് വിധിച്ച ഹൃദയസുഷിരങ്ങളിൽ ബ്രഹ്മപുരുഷശ്രുതി ബ്രഹ്മപുരുഷന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മസംബന്ധിതായ വിവക്ഷിതായ സംഭവതി, അതും എന്താണ്? ബ്രഹ്മബന്ധത്തെ കാണിക്കുകയാണ്. ഇവിടെ ബ്രഹ്മബന്ധത്തെയല്ല, കേവലം പ്രകാശത്തെയാണ്. തസ്മാദസ്തി പൂർവസിൻ ബാക്കി ബ്രഹ്മപ്രകൃതി. അതുകൊണ്ട് പൂർവ സന്ദർഭത്തിൽ ചർച്ച ചെയ്ത് ബ്രഹ്മത്തെ തന്നെയാണ് തദൈവ ബ്രഹ്മ ജ്യോതിർവാക്കി ദ്വിസംബന്ധ പ്പെടുത്തിയ അഭിജ്ഞായമാനം പരാമർശിത ഈദിസ്ഥിതം. അതുകൊണ്ട് അതേ ബ്രഹ്മത്തെ തന്നെ അധ യഥ പര ദിവ ജ്യോതി എന്ന് പറയുന്ന ജ്യോതിർവാക്യം, അങ്ങനെ ജ്യോതിർവാക്യം എന്ന് പറയുന്നു. ദ്വിസംബന്ധ ദ്വിസംബന്ധം കൊണ്ട് പ്രത്യഭിജ്ഞായമാനം തിരിച്ചറിയുന്നതായി, അവിടെ പറയുന്നതിനെ തന്നെയാണ് ഇവിടെ പറയുന്നതെന്ന് തിരിച്ചറിയുന്നതായി ഗ്രഹിക്കണം. പരാമർശിതേ പരാമർശിക്കുന്നു എന്ന സ്ഥിതം ആണ് ഭൂതാദിപാദ വ്യപതേശ ഉപത്തേഹി ഭൂതം പൃഥിവി ശരീരം ഹൃദയം തുടങ്ങിയവ. ഇതിൻ്റെ പാദമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഏവം ജ്യോതിർവാക്യത്തിലെ ജ്യോതിസ് ബ്രഹ്മമാണ്. ജ്യോതിസിനെ ബ്രഹ്മമായി ഉപാസിക്കുക. വീണ്ടും സംശയവും സമാധാനവും. ഉപദേശഭേദ നേരിച്ച് അടുത്ത സൂത്രം. നോ ന ഉഭയസ്മിന്നപ്പി അവിരോധ. ഇതപ്പേത് ഉത്തം പൂർവത്ര അന്ന് പറഞ്ഞ സംശയമാണ്. ത്രിപാദസ്യ അമൃതന്തിവീതി സപ്തമ്യ ദൗഹു ആധാരത്വേന ഉപതിഷ്ഠ. ത്രിപാദസ്യ അമൃതം ദിവി, ദ്വിലോകത്തിൽ ഇത് യാതൊരു കളങ്കവും കൂടാതെ പൂർണ്ണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ത്രിപാദ് ദിവി എന്ന് പറയുന്ന സപ്തമി എന്താണ്? സപ്തമി എന്ന് പറയുന്ന ആധാര അർത്ഥത്തിലാണ്. അപ്പൊ ദ്വിലോകത്തിന് അവിടെ ആധാരമായി നിർദ്ദേശിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ പുനഃ അധ യഥ പരോ ദിവ ഇത് പഞ്ചമ്യ മര്യാദാത്വേന. പഞ്ചമി എന്ന് പറയുന്ന എന്താണ്? മര്യാദ യാതെല്ലാം കാണിക്കുകയാണ്. വൃക്ഷാത് പദതി പർണ, വൃക്ഷത്തിൽ നിന്ന് പർണം പതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൃക്ഷത്തെ അതിരായി കാണിക്കുകയാണ്. സർവത്ര പൊതുവെ സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമ്യന്തത്തിൽ പഞ്ചമ്യന്തം ഒരാധാരത്തെ ഒരു സീമയെ, ആധാരമല്ല അതിര്, സപ്തമ്യന്തം ആധാരത്തെയും പഞ്ചമ്യന്തം ഒരു അതിരനെയും കാണിക്കുന്നു, സീമയെ കാണിക്കുന്നു. ഇവിടെ രണ്ട് പ്രയോഗം. ദിവഹ എന്ന് പഞ്ചമ്യന്തത്തിലും ദിവി എന്ന് സപ്തമ്യന്തത്തിലും പറഞ്ഞിരിക്കുന്നു. തസ്മാത് ഉപദേശ ഭേദാത്, ഉപദേശത്തിന് ഭേദം വന്നു. ഒരിടത്ത് ഒന്ന് പറയുക, ഒരിടത്ത് വേറെന്ന് പറയുക, എന്നിട്ട് രണ്ടിടത്ത് ഒന്നാണെന്ന് പറയുക, അത് ശരിയാവില്ല. രണ്ടും രണ്ടാണ്. ഉപദേശ ഭേദ ന തസ്യഹ പ്രതിഭിജ്ഞാനം അസ്ഥി. അതുകൊണ്ട് മുമ്പ് സപ്തമ്യന്തത്തിൽ പറഞ്ഞതും ഇവിടെ പഞ്ചമ്യന്തത്തിൽ പറഞ്ഞിരിക്കുന്നതും രണ്ടും ഒന്നിനെ തന്നെ എന്ന് പറയുന്നത് ശരിയല്ല. ശബ്ദത്തിന് ഭേദം വന്നു കഴിഞ്ഞാൽ അർത്ഥത്തിന് ഭേദം വരണമെന്നാണ് സാമാന്യമായ നിയമം. അതുകൊണ്ട് അത് തന്നെ ഇവിടെ എന്ന് പറയുന്നത് ശരിയല്ല എന്നുമ്പോൾ പറഞ്ഞാണ് തത് പരിഹർത്തവ്യം. അങ്ങനെ ഒരു ആശങ്ക ബാക്കിയുണ്ട്. ആശം കൂടി പരിഹരിച്ചു തന്നാൽ കൊള്ളാം എന്നാണ് പറയുന്നത്. അത്ര ഉച്ചതയെ പറയുന്നു ഭാഷ്യകാരൻ നായം ദോഷ. നിങ്ങളീ പറയുന്ന ഒരു ദോഷമേ അല്ല, നിങ്ങൾ ദോഷം പോലെ എന്തോ ഒരു മഹാകാര്യം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിന് കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കും, എന്നിട്ട് അതിനെ പരിഹരിക്കണമെന്നാവശ്യപ്പെടും. ചിലരുടെ സ്വഭാവമാണ് ചെറിയ കാര്യം ചെറിയ രീതിയിൽ പരിഹരിച്ചാൽ മതി. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, കലക്കിയിട്ട് തെളിക്കണം. അണുവിടെ പൂർവക്ഷിയും കലക്കിയിട്ട് തെളിക്കുകയാണ്. തെളിഞ്ഞ സാധനം തന്നെയാണ്, വീണ്ടും അതിനെ കലക്കുന്നു, വീണ്ടും തെളിക്കുന്നു. അച്ചരുടെ സ്വഭാവത്തിന്റെ തകരാറാണ്. പറയുന്നു അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ കലക്കി തെളിക്കേണ്ട കാര്യമൊന്നുമില്ല, സംഗതി തെളിഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട് ഉഭയസ്മിന്നഭി അവിരോധ, നിങ്ങളീ പറയുന്ന പോലെ സപ്തമ്യന്തം ഭജമ്യന്തം അതിന് വിരോധമുണ്ട്? അങ്ങനെയൊന്നുമില്ല, ഒരു വിരോധമില്ല. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്, സാധാരണ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് അങ്ങനെയാണ്, സാധാരണമായി ലളിതമായ രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളിലും അവർ വലിയ ബുദ്ധി കസരത്ത് കാണിക്കും. ബ്രഹ്മ തത്വം, ഈ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ നീ 10,000 വർഷം പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലർ ഉടൻ തയ്യാറാവും. എന്നാൽ ഇനി 10,000 വർഷത്തെ തപസ് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാ ഞാൻ പറയുന്ന ഈ വാക്യം നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിനക്ക് ബോധമുണ്ടാകും എന്ന് പറഞ്ഞു ഞാൻ പറയും. താൻ ഇത്രയും ശുദ്ധമണ്ഡനാണെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ഞാൻ തൻ്റെ അടുത്ത് ഇത് കാര്യത്തെക്കുറിച്ച് ചോദിക്കാനേ വരത്തില്ലായിരുന്നു, അബദ്ധം പറ്റിപ്പോയി. അവിടെ പിരിഞ്ഞു പോകും, ലാൽ സലാം പറഞ്ഞ് പിരിഞ്ഞു പോകും. അപ്പൊ ചെറുക്കഥാണ് പറയുന്നുണ്ടേ, ദ്രവിഡ പ്രാണായാമം. നേരിട്ട് മൂക്കിൽ പിടിച്ച് ഒരു വരുകൊണ്ട് ഒരു മൂക്കിൻ്റെ ദ്വാരത്തെ അമർത്തി മറ്റേ ദ്വാരത്തിലൂടെ ശ്വാസത്തെ എടുത്ത് പ്രാണായാമം ചെയ്യാം. പക്ഷെ ആ പ്രാണായാമം ചെയ്താൽ ഒരു പോരായ്മ കാരണം ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൈ പിറക്കൽ ചുറ്റി തലയിൽ കൂടി പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് ഒരു മൂക്കിനെ വിരലിൻ്റെ തുമ്പുകൊണ്ട് അമർത്തി ഒരു വലിയൊരു അഭ്യാസം കാണിച്ച് പ്രാണായാമം ചെയ്താൽ അത് ശരിയായ പ്രാണായാമമാവും. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പരമ്പരയിൽ എൻ്റെ ഗുരു ഉപദേശിച്ചതെന്നാണ്. വേറെ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എത്ര ആളവിടെ കൂടുന്നു, ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? പെടലിക്കൊരു വേദന വരും. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി കുണ്ടലിനി അവിടെ എത്തിയാണ്. അത് ചെല്ലുന്നിടത്തെല്ലാം വേദന തുടങ്ങും, സമാധാനമായി. നേരെ ചെയ്തിട്ടൊരു വേദനയും വന്നില്ല, ഇപ്പൊ വേദന വന്നു. ഇതാണ് ദ്രവിഡ പ്രാണായാമം എന്ന് പറയുന്നത്. ഇത് എല്ലാ മാർഗങ്ങളിലും ഇങ്ങനെയുണ്ട്. ചിലർക്ക് അങ്ങനെയുള്ളൂ, അവനെ കഷ്ടപ്പെടുത്തിയാലേ അവൻ നന്നാവത്തുള്ളൂ. ചിലർ അതിനുവേണ്ടി ജനിച്ചവനാണ്, അവന്റെ തലയിലെഴുത്ത് വിധി അങ്ങനെയാണ്. ഇനി നീ കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവനത് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു ഇതിലൊന്നും ദോഷങ്ങളൊന്നുമില്ല, നിങ്ങൾ ധരിക്കുന്ന പോലെ പഞ്ചമി സപ്തമി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വിരട്ടേണ്ട കാര്യമില്ല. ഉഭയസ്മിന്നപ്പി അവിരോധ, ഇവിടെ നിന്ന് യാതൊരു വിരോധമില്ല. ഇത് കാര്യം വളരെ സ്പഷ്ടമാണ്, ലളിതമാണ്. ആത്മതത്വത്തെ ഇത്തരം വളവും തിരിവൊന്നുമില്ലാതെ നേരിട്ട് എവിടെയൊക്കെ ബോധിപ്പിക്കുന്നു അവിടെയെല്ലാം അതിനെക്കുറിച്ച് പറയുന്ന ലളിതവും തന്നെയാണ്. ലളിതവും അനായാസവുമായി ബോധിക്കേണ്ട, പിന്നെ ഒന്ന് പറയും, അത് ബോധിക്കാൻ യോഗ്യത ഉള്ളവൻ. അല്ലാത്തവന് പഞ്ചാഗ്നി മധ്യത്തിൽ ഇരിക്കേണ്ടി വരും, അത് വേറെ കാര്യം. മറിച്ചാണെങ്കിൽ ഇത് ലളിതമാണ്. പിന്നെ അവർ സ്വയം തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പഞ്ചാഗ്നി മധ്യത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ വേറെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഉഭയസ്മിന്നവേ സപ്തമ്യന്തേ പഞ്ചമ്യന്തേ ജുപദേശേ എന്ന പ്രത്യവിജ്ഞാനം വിരുദ്ധ്യതേ പറയുന്നത്. സപ്തമ്യന്തത്തിലായാലും ശരി പഞ്ചമ്യന്തത്തിലായാലും ശരി ഉപദേശത്തിൽ തത്വത്തെ ഗ്രഹിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഉപദേശേ പ്രത്യഭിജ്ഞാനം ന വിരുദ്ധ്യതേ. ശ്രുതി എന്താ ചെയ്യുന്നു? ഉപദേശിക്കുന്നു. ശ്രോതാവ് അതിനെ ഗ്രഹിക്കുക. പ്രത്യഭിജ്ഞാനം തിരിച്ചറിവ്. ഇവിടെ വേണ്ട ഒരു തിരിച്ചറിവാണ്. അതാണ് നമുക്കില്ലാത്തത്. ബാക്കിയെല്ലാം ഉണ്ട്, തിരിച്ചറിവ് മാത്രമില്ല. അതാണ് വേണ്ടത്. എവിടെയും ആ തിരിച്ചറിവ് നിലനിൽക്കണം. അതവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതിനൊന്നുമില്ല. തിരിച്ചറിവ് ഒരുവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ എല്ലായിടത്തും അത് തന്നെ ഗ്രഹിച്ചു. എങ്ങനെ പറഞ്ഞാണ്? ഉദാഹരണം പറയുന്നത് എന്താണ്? യഥാലോക ഭിക്ഷാഗ്ര സംബന്ധോ വിശ്യന ഉഭയഥ ഉപദിശ്യമാനോ ദൃശ്യത്തെ ഭിക്ഷാഗ്രേശേനോ ഭിക്ഷാഗ്രാത് പരദേശേന ഇരിച്ച. ഇത് പറയുന്നു, ഈ പറയുന്ന തത്വങ്ങളൊക്കെ ലൗകികമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കും. അതും ഇവിടെ പറയുന്ന ഒരു ഈ ഉദാഹരണങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ലോകത്തെ ലൗകിക വിഷയങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതുപോലെ മനസ്സിലാക്കും. ഭാഷയിൽ പറയുന്നു ഭിക്ഷാഗ്രേശേന. ഒരു പക്ഷി പരുന്ത് മരത്തിന്റെ മുകളിലിരിക്കുകയാണ്. താഴെ നിന്ന് ഒരാൾ നോക്കിയിട്ട് പറയുന്നു ഭിക്ഷാഗ്രത്തിൽ സേനം, ആ വൃക്ഷത്തിന്റെ അഗ്രഭാഗത്ത് പരന്തിരിക്കുന്നു എന്ന് പറയാം. പിന്നെ എങ്ങനെ പറയാം? ഭിക്ഷാഗ്രാത് പരദേശേന, അതാ വൃക്ഷത്തിന്റെ മുകളിൽ പരന്തിരിക്കുന്നു എന്ന് പറയാം. രണ്ടൊന്നു തന്നെ. അതിൽ പഞ്ചമ്യന്തം സപ്തമ്യന്തം എന്ന് പറഞ്ഞത് ബഹളം ഉണ്ടാക്കുന്ന എന്തോന്ന് കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ബ്രഹ്മസൂത്രത്തെ ഇങ്ങനെ ചർച്ച ചെയ്ത് വിശദീകരിക്കും. ചിലരൊക്കെ ചോദിക്കും അതെന്താ ആ പ്രക്രിയ എന്തുകൊണ്ട് പറഞ്ഞില്ല, മറ്റടുത്തൊരു പ്രക്രിയ ഉണ്ടല്ലോ അതെന്തുകൊണ്ട് പറഞ്ഞില്ല. ആ പ്രക്രിയ ഈ പ്രക്രിയ എന്നൊക്കെ പറയുന്നത് തലവേദന ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ശരി, തലവേദന ഉണ്ടായാലും കുഴപ്പമില്ല, കാര്യം മനസ്സിലായാലും. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ അവസാന വിശു കാര്യവും പിടികിട്ടത്തില്ല. തലവേദന ബാക്കി, അതെന്തുകൊണ്ട് പറഞ്ഞില്ലെന്നാ? അതെന്തെന്ന് വെച്ചാൽ തലവേദന ശീലമായി പോയാൽ പിന്നെ അതൊരു സുഖമാണ്. മൈഗ്രെയിൻ ഉള്ളവർക്ക് ചിലർക്ക് അങ്ങനെയാണ്. അത് മാറിക്കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല, അത് മാറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെയാണ് ഈ പണ്ഡിതന്മാരുടെ ഒരു കുഴപ്പം. ഒരുപാട് പ്രക്രിയകളൊക്കെ പിടിച്ച് തല കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതവർക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കം വരത്തില്ല. അത് കേട്ടാലോട്ട് കാര്യം പിടികിട്ടത്തുമില്ല. അതുകൊണ്ട് ഭാഷകാരൻ ഇവിടെ പറയുന്നത് ഇത് ലളിതമായി മനസ്സിലാക്കണം. നിങ്ങൾ പഞ്ചമ്യന്തോ സപ്തമ്യന്തോ എന്നും പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. വൃക്ഷത്തിന്റെ തുഞ്ചത്ത് പക്ഷി ഇരിക്കുന്നു എന്നും പറയാം, വൃക്ഷത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നും പറയാം. അതിന്റെ ഭാഷയിലെന്താണ്? വൃക്ഷാഗ്രേ, അതിന്റെ അറ്റത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്തമി. അതിന്റെ മേളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമി. മനസ്സ് സപ്തമിയിലും പഞ്ചമിയിലുമാണോ എന്ന് കേട്ടാൽ അതേ പറയുന്ന കാര്യത്തിലാണോ? അതാണ് മനസ്സ് തത്വത്തിലാണോ നിൽക്കേണ്ടതെ പറയുന്ന ഭാഷയിലാണോ? ഒരു തരത്തിൽ എനിക്ക് തോന്നും നിങ്ങൾ ഈ ഭാഷയും വ്യാകരണമൊന്നും പഠിക്കാത്തത് ഒരു മഹാഭാഗ്യമാണ്. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും രസമുള്ളതുകൊണ്ടൊരിക്കും ഇവിടെ പറയും. ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷാഗ്രേ ദിവി ദിവഹ ദിവി ഹി സപ്തമി എന്നാചാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം മിക്കവാറും പേര് വ്യാകരണമൊക്കെ പഠിച്ചവരാണ്. അവിടെ ഇതുപോലെ കേൾക്കാനിരിക്കുന്ന നമ്മളെപ്പോലെയുള്ളവരുടെ എന്തോ കഷ്ടകാലം കൊണ്ടോ പ്രാരബ്ധം കൊണ്ടോ എന്തെങ്കിലും പാപം കൊണ്ടോ ഇവന്റെ മനസ്സിലൊരു സംശയം വരും. അവിടെ എങ്ങനെ സപ്തമി വന്നോ, അവിടെ സപ്തമി വരാൻ പാടില്ലല്ലോ. പഠിപ്പിക്കുന്ന ആചാര്യൻ എന്ന് വെച്ചാൽ സപ്തമിയിലും പഞ്ചമിയിലും ഒന്നുമല്ല, ഈ തത്വത്തിലാണ് ശ്രദ്ധിച്ചാണ് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് വ്യാകരണം വരുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് പിടികിട്ടത്തില്ല. പിന്നെ മനസ്സങ്ങോട്ട് പോണ്ടേ, ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ വേദന ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരത്തില്ല. ഞാൻ പഠിച്ചിട്ടുള്ളതാണെങ്കിലും പിന്നെ ഇവനെന്ന് വെച്ചാൽ ഇതൊട്ട് ബോധ്യപ്പെടാതെ മുമ്പോട്ട് പോകത്തുമില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ശരി, എന്നാ കൊണ്ടുപോവാ വ്യാകരണം മഹാഭാഷ്യം കൊണ്ടുപോവാ, അതെടുത്ത് നോക്കും, അവിടെ കാണത്തില്ല. കാശികാവൃത്തി കൊണ്ടുപോവാ, സിദ്ധാന്തഭൂതി കൊണ്ടുപോവാ, ലഘുസിദ്ധാന്തഭൂതി കൊണ്ടുപോവാ, ഇതെല്ലാം അവിടെ കൊണ്ടുപോയിക്കും. ആചാര്യന്റെ മുമ്പിൽ ഒരു കുന്നു പുസ്തകം, അവസാനം ഒരു സമാനം പറഞ്ഞാലോ വേറെടുത്തും പറയാം അതല്ല എന്ന്, വേറെത്തും പറയാം അതല്ല. ചുരുക്കത്തിൽ അന്നത്തെ ദിവസം മുഴുവൻ ഈ വ്യാകരണത്തിൽ അങ്ങ് പോകും. ഇത് മുമ്പോട്ടോ നീങ്ങത്തുമില്ല. വാസ്തവത്തിൽ ഇവൻ ചോദ്യം ചോദിച്ചവന് ഉറക്കം വന്നപ്പോഴാണ്, ഉറക്കം മാറാൻ വേണ്ടി. അന്ന് ഇതിനൊരു തീരുമാനമാകത്തില്ല, ശരി നാളത്തേക്ക് എന്ന് പറഞ്ഞ് പിരിയും. പിറ്റേ ദിവസം വരുമ്പോൾ അവന് ചോദ്യവുമില്ല, കാരണം അവന് ഉറക്കമില്ല. ബാക്കി ചർച്ച. പക്ഷെ ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ഉറക്കം വന്നാൽ ഉടൻ വ്യാകരണം വരും. ഇത് മുമ്പോട്ട് പോകത്തില്ല. അവസാനം നിയമം ഉണ്ടാക്കേണ്ടി വന്നു. ഇത്തരം ചോദ്യങ്ങളെല്ലാം പിന്നീട് ക്ലാസ്സിന് പുറത്ത് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് ഒരു തരത്തിലിത് ഭാഗ്യമാണ്, അതൊന്നും അറിയാതിരിക്കുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു, ഇത് വൃക്ഷാഗ്രസേന വൃക്ഷാഗ്രാത് പരതകസേന ഇരിച്ച വൃക്ഷത്തിന്റെ അഗ്രത്തിലാണ് അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ മുകളിലാണെന്ന് പറയുന്നത് പറയുന്ന പോലേ ഉള്ളൂ. ഏവം ദിവ്യേവ സദ്ബ്രഹ്മ അതിഭവ പരം ഇതിപതിശിതെ. ആ ദിലോകത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ദിവിന്റെ അപ്പുറമാണ് ഒന്ന് ആധാരമായിട്ട് സീമയായിട്ടും പറയാം. അല്ല വേറെ തരത്തിലും അപരാഹ യഥാലോകെ ഭിക്ഷാഗ്രേണ അസംബന്ധോ വിശ്യന ഭേദബുദ്ധിശ്യമാനോ ദൃശ്യ. നേരത്തെ പറഞ്ഞത് ഇതിനെ പറയുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അതായത് ഒരു പക്ഷി വൃക്ഷത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ ഇരിക്കുന്ന എന്താണ്? വൃക്ഷത്തിന്റെ മുകളിൽ ആ പക്ഷിയുടെ കാലുകൾ മാത്രമാണ്, അതിന്റെ തല ഇരിക്കുന്നുണ്ട്, അതിന്റെ ചിറകുകൾ ഇരിക്കുന്നുണ്ട്, അതിന്റെ മുതുകിരിക്കുന്നുണ്ടോ? ഇല്ല, വെറും രണ്ട് കാല് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സൂക്ഷ്മമായി നോക്കേണ്ടത് എന്താണ്? വൃക്ഷത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാലുകൾ രണ്ടും ഇരിക്കുന്നു. വൃക്ഷത്തിന്റെ മേളെന്ന് പറയുമ്പോഴോ കാലൊഴികെയുള്ള ശരീരഭാവമൊക്കെ വൃക്ഷത്തിന്റെ മേളിലാണ്. അങ്ങനെ അത് മനസ്സിലാക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിലോ യഥാലോകെ വൃക്ഷാഗ്രഹേണ അസംബന്ധോ വിശേന ഉഭയത ഉപദിശ്യമാനോ ദൃശ്യതേ. ഒരു പരന്ത് ആ മരത്തിനോട് ചേർന്ന് മരത്തിന്റെ മുകളിൽ വട്ടം ചുറ്റി പറക്കുകയാണ്. എന്തിനാണ്? ആ മരത്തിലൊരു കിളിയും കൂടുകൊണ്ട് ആ കിളിയുടെ കുഞ്ഞിനെ പിടിക്കണം. അതുകൊണ്ട് ആ മരത്തിന്റെ മേളിൽ ചേർന്ന് അത് വട്ടം ചുറ്റി പറക്കുമ്പോഴും ഒരാൾ പറയാം, ദൂരെ നിന്ന് ഒരാൾ നോക്കിയിട്ട് പറയണതാ, വൃക്ഷാഗ്രത്തിൽ ഒരു പക്ഷി. വേറൊരാൾ പറയാൻ, ആ വൃക്ഷത്തിന്റെ മുകളിൽ ഒരു പക്ഷി. രണ്ട് ശരിയല്ല. വാസ്തവത്തിൽ ആ പക്ഷിക്ക് വൃക്ഷവുമായിട്ടൊരു സംബന്ധമില്ല. വാസ്തവത്തിൽ ഇവിടെ പരമാർത്ഥ തത്വത്തിന് ഈ ദ്വിലോകവുമായിട്ടൊരു സംബന്ധമില്ല. എന്നാലും അതിന് മനസ്സിലാക്കുന്നതിന് ദ്വിലോകത്തെയും ഒരു ഉപാധിയായി സ്വീകരിക്കുന്നു. ഇവിടെ എന്തിനും ഉപാധിയായി സ്വീകരിക്കാം. അതുപോലെ അതാണ് വൃക്ഷാഗ്രേണ അസംബന്ധോ വിശ്യന ഉപേധ ഉപദിശ്യമാനോ ദൃശ്യതേ വൃക്ഷാഗ്രേശ്യനോ വൃക്ഷാഗ്രാത് പരദശേന ഇരിച്ച. അതുപോലെ ഏവം ച ദിവഹ പരമവി സദ്ബ്രഹ്മ. ഇവിടെ പറയുന്ന ഈ സദ്ബ്രഹ്മം, സദ്ബ്രഹ്മം എന്തുകൊണ്ട് പറയുന്നു? യാതൊരു ഉപാധികളും കൂടാത്തതായ പരമാർത്ഥ തത്വം. അത് ദ്വിലോകത്തിനപ്പുറമാണെന്ന് വെച്ചാൽ ദ്വിലോകം എന്ന് പറയുന്ന ഉപാധിരഹിതമാണത്. എങ്കിലും ദിവി ഇറ്റി ഉപദിശതി, അതാ ഇത് ലോകത്തിലാണെന്ന് പറയുന്നു, ഹൃദയത്തിലാണെന്ന് പറയുന്നു. അതുപോലെ തസ്മാൻ അസ്ഥിപൂർവ്വ നിർദ്ദിഷ്ട ബ്രഹ്മണ ഇഹ പ്രതിഭിജ്ഞാനം കൊണ്ട് മുൻ അധികരണത്തിൽ പറഞ്ഞ ബ്രഹ്മത്തെയാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. അതഹ പരമേവ ബ്രഹ്മ ജ്യോതിശബ്ദം ഇത് സിദ്ധം. അതുകൊണ്ട് പരബ്രഹ്മമേവ, പരബ്രഹ്മത്തെയാണ് ജ്യോതിശബ്ദം കൊണ്ട് ഗ്രഹിച്ചുപാസിക്കേണ്ടത്. അപ്പൊ സൂത്രത്തിന്റെ താല്പര്യം എന്താ? ഉപദേശഭേദാ നേരിച്ച് ദിവി എന്നും ദിവഹ എന്നും സപ്തമ്യന്തത്തിലും പഞ്ചമ്യന്തത്തിലും രണ്ടു തരത്തിൽ ഉപദേശിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ മുമ്പ് പറഞ്ഞ ബ്രഹ്മത്തെ അല്ല പറയുന്നത്. കാരണം മുമ്പ് ദിവി എന്ന് സപ്തമ്യന്തത്തിലും ഇവിടെ ദിവഹ എന്ന് പഞ്ചമ്യന്തത്തിലും ശബ്ദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് മുമ്പ് പറഞ്ഞ ബ്രഹ്മത്തെ അല്ല ഇവിടെ ഗ്രഹിക്കേണ്ടത് എന്നാണെങ്കിൽ ന ഉഭയസ്മിൻ അപി അവിരോധ പറയുന്നു. രണ്ടു തരത്തിലായാലും സപ്തമ്യന്തത്തിനും പഞ്ചമ്യ അന്തത്തിനും ഉപദേശിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും അങ്ങനെ ആയതുകൊണ്ടും അവിരോധ മുമ്പ് പറഞ്ഞ ബ്രഹ്മത്തെ തന്നെ ഇവിടെ തിരിച്ചറിയുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് ഈ അധികരണത്തിനും എന്താണ് ജ്യോതിശ്ചരണ അധികരണത്തിനും എന്താണ് പറയുന്നത് ജ്യോതിരധികരണം ജ്യോതിശ്ചരണ അഭിധാന അതെന്ന് തുടങ്ങുന്ന ഈ അധികരണത്തിലും ജ്യോതിശബ്ദം കൊണ്ട് ബ്രഹ്മത്തെയാണ് ഗ്രഹിക്കേണ്ടത്, ബ്രഹ്മത്തെയാണ് ഉപാസിക്കേണ്ടത് എന്ന് പറഞ്ഞ് ബ്രഹ്മതത്വത്തെ ഇവിടെയും വെളിപ്പെടുത്തി. Thank you.